കുന്നിറഞ്ഞരാവിൻ പെണ്ണിലാവെങ്ങും പരന്നരാവിൻ ദൈവകുമാരൻ പിറന്നു ഭൂവിൽ മംഗളഗാനം മുഴങ്ങിവാനിൽ മഞ്ഞും തണുപ്പും നിറഞ്ഞരാവിൽ പെണ്ണിലാവെങ്ങും പരന്നരാവിൽ ദൈവകുമാരൻ പിറന്നു ഭൂവിൽ മംഗളഗാനം മുഴങ്ങിവാനിൽ പുൽക്കൂട്ടിലുണ്ണി പിറന്ന നേരം പൂത്തിരി കത്തിച്ചില്ലാരുമാരും പൂക്കളിറുത്തു നിരത്തിയില്ല പുത്തനുടുപ്പുകൾ നൽകിയില്ല പൂക്കളിറുത്തു നിരത്തിയില്ല പുത്തനുടുപ്പുകൾ നൽകിയില്ല മഞ്ഞും തണുപ്പും നിറഞ്ഞരാവിൽ പെണ്ണിലാവെങ്ങും പരന്നരാവിൽ ദൈവകുമാരൻ പിറന്നു ഭൂവിൽ മംഗളഗാനം മുഴങ്ങിവാനിൽ മർത്യനു നാഗം തുറന്നു നൽകാൻ മർത്യനായി തീർന്ന മഹേശസുനോ മോഹന നൂലിൽ കൊരുത്തു ഞങ്ങൾ സ്നേഹത്തുടിപ്പുകൾ കാഴ്ചയേക മോഹന നൂലിൽ കൊരുത്തു ഞങ്ങൾ സ്നേഹത്തുടിപ്പുകൾ കാഴ്ചയേക മഞ്ഞും തണുപ്പും നിറഞ്ഞരാവിൽ പെണ്ണിലാവെങ്ങും പരന്നരാവിൽ ദൈവകുമാരൻ പിറന്നു ഭൂവിൽ മംഗളഗാനം മുഴങ്ങിവാനിൽ മഞ്ഞും തണുപ്പും നിറഞ്ഞരാവിൽ പെണ്ണിലാവെങ്ങും പരന്നരാവിൽ ദൈവകുമാരൻ പിറന്നു ഭൂവിൽ മംഗളഗാനം മുഴങ്ങിവാനിൽ